പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ടെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. താർക്കികന്മാർ പറയുന്നതും പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ടാണ്. മീമാംസകർ അദ്വൈതികളൊക്കെ പറയുന്നത് അങ്ങനെയല്ല എന്ന്. ഭാവവസ്തു എന്നാണ്. ഭാവം എന്ന് പറഞ്ഞാൽ അനാദിഭാവ രൂപം എന്ന് അവിദ്യയെ പറയുന്നത് കൊണ്ടാണ്. അപ്പോ ഭാവം എന്ന് പറഞ്ഞാൽ അത് ഭാവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ഭാവമാണ്. എന്നാൽ അവിദ്യ ഭാവമാണോ എന്ന് ചോദിച്ചാൽ അവിദ്യ അഭാവ വിലക്ഷണമാണെന്ന് പറയും. എന്നാൽ പ്രകാശം ത്തിൻ്റെ അഭാവമല്ല, പ്രകാശം പോലെ തന്നെയാണ് ഒരു ഭാവവസ്തുവാണ്. എന്ത് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്ന ഒരാണ് ഭാമതി കാരണം പോലെയുള്ള എന്താണ് ഈ അദ്വൈതികളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. മഹസു അനുസരിസ്വതി ഭാമതികാരനൊക്കെ പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്ന ഒരു ഭാവവസ്തുവാണ്. അജ്ഞാനത്തെ ഒരു ഭാവവസ്തുവായി ചേരിക്കുന്നതുകൊണ്ടാണ് ഈ സമാധിയിലൊക്കെ ഇത്രയും ക്ലിഷ്ടമാകുന്നത്. അതേസമയം അജ്ഞാനം ജ്ഞാനാഭാവമാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകും. പക്ഷേ ഈ ആചാര്യന്മാരെല്ലാം അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു. ആധുനിക ശാസ്ത്രം അനുസരിച്ച് അത് ശരിയല്ല. ഇരുട്ടെന്ന് പറയുന്ന എന്താണ്? വെളിച്ചമില്ല, അത്ര തന്നെ. അല്ല, ഇരുട്ടെന്ന് പറഞ്ഞൊരു വസ്തുവില്ല. പക്ഷെ ആ കാഴ്ചപ്പാടല്ല പഴയ നമ്മുടെ ഈ ആചാര്യന്മാർക്കുള്ളത്. എന്നാൽ ശങ്കരാചാര്യർ അജ്ഞാനം അഭാവരൂപത്തിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അജ്ഞാനം എന്ന് അഭാവരൂപവും ആകാം എന്ന് വെച്ചാൽ ജ്ഞാനാഭാവവും ആകാം അജ്ഞാനം, അങ്ങനെ പറയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പിൽക്കാലത്ത് വന്ന ഇവരൊക്കെയാണ് അജ്ഞാനം എന്ന് പറയുന്നത് അഭാവമല്ല ഭാവമാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവർക്ക് ശരിയായോ അത് വിശദീകരിക്കാൻ പ്രയാസമാണ്. എന്നാലും അത് അഭാവമല്ല എന്നാണ് അവരുടെ തീർത്ത അഭിപ്രായം. എന്നാൽ ഭാവമാണ്. ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അഭാവ വിലക്ഷണമാണ്, അങ്ങനെ പറയും. അപ്പൊ ഇതിന് പല അഭിപ്രായങ്ങളാണ്. ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലായ്മ, വെളിച്ചമില്ലാതിരിക്കുക. വെളിച്ചമുണ്ടല്ലോ, അതിനെന്താ സംശയിക്കാൻ? വെളിച്ചമില്ലേ? വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ, അതില്ലാത്ത ഇരുട്ട്. ഇപ്പൊ തന്നെ ഇവിടെ വെളിച്ചം പോയി, അപ്പൊ ചെറിയ ഇരുട്ട് വന്നു. ഇത് തന്നെ വെളിച്ചത്തിൻ്റെ ഇല്ലായ്മയാണ്. എന്നാൽ വേറെ വെളിച്ചമുണ്ട്, അതുകൊണ്ട് നല്ല ഇരുട്ടായില്ല. ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചം പോയി, അപ്പൊ അത്ര ഇരുട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ ഇല്ലായ്മയാണ്. ഇനി പുറത്തുള്ള വെളിച്ചം കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുവരും? പൂർണ്ണമായും വെളിച്ചമില്ലാതാവും, രാത്രി സംഭവിക്കും, മുഴുവൻ ഇരുട്ടാവും. അതിനാണ് അഭാവം എന്ന് പറയുന്നത്. വെളിച്ചം വന്നു, ഇരുട്ടില്ല. അപ്പൊ വെളിച്ചത്തിൻ്റെ ഇല്ലായ്മയാണ് ഇരുട്ട് എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. താർക്കികന്മാരും അതന്നെ പറയുന്നു. അദ്വൈതികൾ പറയുന്നുവല്ല, അതൊരു ഭാവവസ്തുവാണ്. എന്താണ് ഭാവം എന്ന് വെച്ചാൽ അഭാവം അല്ല, അങ്ങനത്തെ ഒരു ഭാവം. കൃത്യമായി ഭാവമൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അതുകൊണ്ട് തന്നെ എന്താണ് വിരുദ്ധമായ രണ്ട് വസ്തുക്കൾ ഒരുമിച്ചിരിക്കില്ല എന്ന് പറയുന്നു. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. എന്താണ് വെളിച്ചവും ഇരുട്ടും വിരുദ്ധമാണ്, ഒരുമിച്ചിരിക്കില്ല. അത് രണ്ട് ഭാവവസ്തുക്കളായി കണക്കാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വിരുദ്ധ സ്വഭാവമുള്ള രണ്ട് ഭാവവസ്തുക്കൾ ഒരുമിച്ചിരിക്കില്ലെന്നാണ്. പക്ഷേ വിരുദ്ധ സ്വഭാവമുള്ള രണ്ട് ഭാവവസ്തുക്കൾ ഒരുമിച്ചിരിക്കാം എന്നാണ്. ഭാവവസ്തുക്കളാണെങ്കിൽ ഒരുമിച്ചിരിക്കാം, അസമയം അഭാവമാണെങ്കിൽ ഒരുമിച്ചിരിക്കില്ല. ഭാവവസ്തുക്കൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഉദാഹരണം, ഇപ്പം അഗ്നി, ജലം വിരുദ്ധ സ്വഭാവമാണ്, പക്ഷെ അത് ഒരുമിച്ചിരിക്കാം. എവിടെയിരിക്കും? വെള്ളം തിളപ്പിക്കുമ്പോൾ അവിടെ അഗ്നിയുണ്ട്, വെളിച്ചമുണ്ട്. അപ്പോൾ വിരുദ്ധ സ്വഭാവമുള്ള രണ്ട് ഭാവവസ്തുക്കൾക്ക് ഒരുമിച്ചിരിക്കാം, തടസ്സമൊന്നുമില്ല. എപ്പോഴും ഒരുമിച്ചിരിക്കണമെന്നില്ല, പക്ഷെ ഒരുമിച്ചിരിക്കാം. അങ്ങനെ ഒരുപാട് ഉദാഹരണം കിട്ടും. അതുകൊണ്ട് ഇരുട്ടിനൊരു ഭാവവസ്തുവായി കണക്കാക്കിയ വെളിച്ചവും ഭാവവസ്തുവാണെങ്കിൽ രണ്ടിനും ഒരുമിച്ചിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം തന്നെ വെളിച്ചമുണ്ട്, എന്നാൽ ഇതിൻ്റെ അടിയിൽ ഇരുട്ടുണ്ട്. നിഴലെന്ന് പറയുന്ന ഇരുട്ടാണ്. സന്ധ്യാസമയത്ത് വെളിച്ചമുണ്ട്, ഇരുട്ടുണ്ട്, എന്നുകൊണ്ട് രണ്ടും ഭാവവസ്തുക്കളാണ്, അതുകൊണ്ട് ഒരുമിച്ചിരിക്കാം. പക്ഷെ അഭാവം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കില്ല. എന്തുകൊണ്ട്? വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. എവിടെ വെളിച്ചമില്ലയോ, എത്ര കുറവുണ്ടോ, അത്ര ഇരുട്ട് അവിടെ കാണും, ഒരുമിച്ചിരിക്കില്ല സാധാരണഗതിയിൽ. പിന്നെ വേറെ താർക്കിക യുക്തിക അനുസരിച്ച് അതിന് ഒരുമിച്ചെന്നൊക്കെ താർക്കികന്മാരും മറ്റും പറയും. അതെല്ലാം വിട്ട് കഴിഞ്ഞാൽ സാമാന്യമായി പറയണമെങ്കിൽ വെളിച്ചത്തിൻ്റെ അഭാവം ഇല്ലായ്മയാണ് ഇരുട്ടെങ്കിൽ അത് ഒരുമിച്ചിരിക്കില്ല. ഭാവമാണെങ്കിൽ ഒരുമിച്ചിരിക്കും. പിന്നെ അഭാവം, ഒരിക്കലും ഇല്ലാത്ത അഭാവമുണ്ട്. കാരണം വായു, വായുവിന് നിറമില്ല, അത് ഒരിക്കലുമില്ല. വായുവിലുള്ള രൂപാഭാവം എന്ന് പറയുന്നത് അത് ഒരിക്കലുമില്ല. ആകാശത്തിന് നിറമില്ല, അത് ഒരിക്കലുമില്ല. പക്ഷേ ആ വസ്തു വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. രൂപം എന്ന് വെച്ചാൽ നിറം, ഇവിടെ ഇപ്പം നിറമുണ്ട്, അത് ആകാശത്തിൽ ഇല്ല. ഒരിടത്തിരിക്കുന്നതിൻ്റെ അഭാവം വേറിടത്ത് വരാം. പക്ഷെ അവിടെ ഒരിക്കലും ഇല്ലാതിരിക്കാം അഭാവം. ഒരിക്കലും ആകാശത്തിനും നിറമില്ല. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ശൂന്യതയാണ്. മേള് കാണുന്ന ആകാശമുണ്ട്, നമ്മുടെ മുമ്പ് കാണുന്ന നമ്മൾ ശൂന്യമൊന്നും നമുക്ക് തോന്നുന്ന ഇടം ശൂന്യമല്ല. നമുക്ക് മറ്റു വസ്തുക്കളെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്, ഒരിക്കലും ശൂന്യമാകത്തില്ല. പക്ഷെ നമുക്ക് തോന്നുകയാണിത് ശൂന്യമാണ്, ഇവിടെ ഒന്നുമില്ല. എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് ഞാൻ പറയണ ഈ കൈക്കുളി ഒന്നുമില്ല ചോടെ ശൂന്യം നമുക്ക് തോന്നുകയാണ്. അതാണ് അവിടെ ഇരിക്കുന്നതാണ് ആകാശം. ആകാശത്തിന് നിറമില്ല, ഒരിക്കലുമില്ല. പക്ഷെ വേറിടത്തോണ്ട് നിറം. ഇതുകൊണ്ട് തന്നെ ഈ വൃത്തിയെക്കുറിച്ച് വേറൊന്ന് പറയും. അതായത് എപ്പോഴാണോ ഈ അപരോക്ഷ വൃത്തി, സാക്ഷാത്കാരം, അഖണ്ഡാകാര വൃത്തി ഉദയം ചെയ്യുന്നത്, ഉദയം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ക്ഷണത്തിൽ അവിദ്യ നശിക്കും. അപ്പോൾ ആ വൃത്തി ഉദയം ചെയ്യുന്ന സമയത്ത് അവിദ്യ ഇരിക്കുന്നതിന് ദോഷമില്ല, കാരണം രണ്ട് ഭാവവസ്തുക്കളാണ് ഒരുമിച്ചിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടും ഒരുമിച്ചിരിക്കാം, ഭാവവസ്തുക്കൾക്ക് ഒരുമിച്ചിരിക്കാം. അഭാവമാണെങ്കിൽ പറ്റത്തില്ല. അപ്പൊ അതിനെ ഭാവമായി സ്വീകരിച്ചാൽ അവിദ്യയും ആ സാക്ഷാത്കാരവും ഒരു ക്ഷണം, ക്ഷണം എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്ന ആ സമയം ഒരുമിച്ചിരിക്കും. അടുത്ത ക്ഷണത്തിൽ അവിദ്യ നശിക്കുമ്പോൾ അതേ ക്ഷണത്തിൽ തന്നെ അടുത്ത ക്ഷണത്തിൽ തന്നെ ഈ പറയുന്ന സാക്ഷാത്കാര വൃത്തിയും നശിക്കും. രണ്ടും ഒരേ സമയം സംഭവിക്കും. എന്നുവെച്ചാൽ അവിദ്യയുടെ നാശമാണ് കാരണമാണോന്നില്ല. എന്തുകൊണ്ട്? ഈ അവിദ്യാവൃത്തിയെക്കുറിച്ച് പറഞ്ഞത് സ്വപര ഉപാധി വിരോധിനി എന്നാണ്. എന്നുവെച്ചാൽ അത് അതിനെ തന്നെ വിരോധമാണ്. അത് നശിക്കുന്നതിന് വേറെ കാരണമൊന്നും വേണ്ട. എന്നാൽ പരോപാധി അവിദ്യയ്ക്ക് അത് വിരോധിയാണ്, അവിദ്യയെ അത് നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അപരോക്ഷവൃത്തി ഉണ്ടാകുന്നു. ആ ക്ഷണത്തിൽ അവിദ്യയും അപരോക്ഷവൃത്തിയും ഒരുമിച്ചിരിക്കും. അടുത്ത ക്ഷണത്തിൽ ഈ വൃത്തി കൊണ്ട് അവിദ്യ നശിക്കുന്ന വൃത്തി കാരണമാണ്. അതേ ക്ഷണത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഈ അപരോക്ഷവൃത്തിയും നശിക്കുന്നു. എന്തുകൊണ്ട്? അത് അതിൻ്റെ പ്രത്യേകതയാണ്. അതിനുദാഹരണം പറയും, കഥകരയണം, തേറ്റാമ്പരൻ അങ്ങാടി കടയിൽ കിട്ടും, കായാണ്. അത് നമ്മൾ പൊടിച്ചിട്ട് ഒരു പാത്രത്തിൽ കലക്ക വെള്ളം വെച്ചിട്ട് എൻ്റെ മേളിലിട്ട് ഇത് വിതറി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് താഴ്ന്ന് താഴ്ന്ന് താഴ്ന്ന് ആ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. അതിനുള്ള എല്ലാ അഴുക്കുകളെയും അത് പിടിച്ച് താഴ്ത്തും. അപ്പൊ ഈ കഥകരേണുന്ന് പറയുന്നത് പൊടിയാണ്, വെള്ളം കലങ്ങുന്നതിന് കാരണം അതിലുണ്ടായിരുന്ന പൊടിയാണ്. പക്ഷെ കഥകരേണു എന്ത് ചെയ്യുന്നു, തേറ്റാമ്പരൻ അത് ആ വെള്ളത്തിലുള്ള പൊടിയെ ശുദ്ധമാക്കുന്നു, സ്വയവും ശുദ്ധമാകുന്നു. എന്നിട്ട് അത് സ്വയവും ആ പൊടിയില്ലാതാകുന്നു. ഇത് ഭാമതികാര ഉദാഹരണം പറയും. അതുപോലെ ഈ സാക്ഷാത്കാര വൃത്തി എന്ന് പറയുന്നത് അവിദ്യയെ നശിപ്പിക്കുന്നു, സ്വയവും നശിക്കുന്നു. അടുത്ത ക്ഷണം അങ്ങനെയും വിശദീകരണമുണ്ട്, പല പല വിശദീകരണങ്ങളാണ്. വേറൊരുദാഹരണം ഭാമതികാരം തന്നെ പറയും, നമുക്കെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ദഹനക്കേടുണ്ടായി, എന്തോ ദഹിക്കാതെ കിടക്കുന്നതുകൊണ്ടാണ് വയറ്റുവേദന ഉണ്ടായത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ദഹിക്കുന്നതിനുള്ള മരുന്ന് കഴിക്കുന്നു. ആ മരുന്നെന്ന് പറയുന്നത് എന്താണ്, എന്താണോ ദഹിക്കാതെ കിടന്ന് അതിനെ ദഹിപ്പിക്കുന്നു. ഈ മരുന്ന് ദഹിക്കണ്ടേ, അത് സ്വയം ദഹിക്കുന്നു. അപ്പൊ ചില സാധനങ്ങൾ എങ്ങനെയാണ്, സ്വപര വിരോധിയാണ്. അത് അന്യമായ ഒന്നിനും വിരോധമായിരിക്കും, അത് സ്വയം തനിക്കും വിരോധമായിരിക്കും. അതുപോലെയാണ് ഈ ചരമസാക്ഷാത്കാരം. ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ മൂന്ന് വ്യാഖ്യാനം പറഞ്ഞു. എന്തായാലും സമാധിയിൽ അവിദ്യ നശിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതെങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും, അത് വിശദീകരിക്കാൻ കഴിയത്തില്ല. അതെങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ അനുഭൂതികൾ, അനുഭവങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഏതനുഭവമായാലും ശരി, ഇപ്പോൾ വേദന, എൻ്റെ ഉള്ളിൽ കടുത്ത വേദനയുണ്ട്, പക്ഷെ ആ വേദന എത്രമാത്രം എങ്ങനെയെന്ന് വേറൊരാളെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വേദനിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. എൻ്റെ വേദന എത്രയുണ്ടോ അത്രയും വേദന വേറൊരാളെ ബോധ്യപ്പെടുത്താൻ പറ്റൂ. അയാൾക്ക് വേദന വന്നാലേ പറ്റൂ. അതുകൊണ്ട് പറയുന്നത് എന്താണോ, സമാധി ഇങ്ങനെ ഉണ്ടാകുന്നു, പക്ഷെ അത് ഒരാളെ ആ രീതിയിൽ വേറൊരാളെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ പറയുമ്പോൾ വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും എന്നാ പറയുന്നത്. അപ്പൊ ഇതിന് ഈ പുസ്തക ഇതിൻ്റെ അന്യാർത്ഥം നോക്കണം. വൃത്തിസ്ഥമാം അറിവിൽ, വൃത്തി എന്ന വൃത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അറിവെന്നാണ് അതിൻ്റെ അർത്ഥം. അദ്വൈതത്തിൽ പറയുമ്പോൾ, അദ്വൈത ശാസ്ത്രം അനുസരിച്ച് പറയുമ്പോൾ, വൃത്തിയാകുന്ന ഉപാധിയോടുകൂടിയ അറിവ്. വൃത്തി എന്ന് പറയുന്നത് കൊണ്ട് അഖണ്ഡാകാര വൃത്തി എന്ന് നൽകണം. അഖണ്ഡാകാര വൃത്തിയാകുന്ന ഉപാധിയോടുകൂടിയ അറിവ്. അറിവ് എന്ന് പറയുന്നതുകൊണ്ട് എന്തിനെടുക്കും, അറിവെന്ന് പറയുന്നത് എന്താണ്, ശുദ്ധമായ ബ്രഹ്മം. വൃത്തി വന്നുകൊണ്ട് അത് സ്വാഭാവികമായതാണ്, സ്വയം സ്വാഭാവികമല്ല. ഈ വൃത്തി ആ അറിവിനോട് ചേരുമ്പം സ്വാഭാവികമായി. ഇതൊക്കെ നമുക്ക് ഭാവനയിൽ കാണാനേ പറ്റും. നിങ്ങൾ വ്യാഴത്തിൻ്റെ പടം കണ്ടിട്ടുണ്ടോ? വ്യാഴം ഗ്രഹം, വ്യാഴമെന്ന് പറയുന്നത് തിളങ്ങുന്ന ഒരു ഗ്രഹമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു വലയം കാണും. അതിനെപ്പോഴും ഒരു വലയം ഇങ്ങനെ പൊതിഞ്ഞിരിക്കും, കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ വ്യാഴഗ്രഹം ബ്രഹ്മമാണെങ്കിൽ ആ വലയമാണെന്ത്? വൃത്തി. പൂർണ്ണമായി യോജിക്കുന്നതല്ല, നമുക്ക് ഭാവന ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല, ബ്രഹ്മത്തെ ഒരു വലയം ചെയ്തിരിക്കുന്ന ഒന്നാണെന്ത്? വൃത്തി. അങ്ങനെ വലയമൊന്നും ചെയ്യുന്നില്ല, നമുക്ക് ഒന്ന് ചിന്തിക്കണ്ടേ? അതിനുവേണ്ടി പറഞ്ഞതാണ്. ഇവിടെ ബ്രഹ്മത്തെ അറിയുന്നു എന്നേ അർത്ഥമുള്ളൂ, ഭാവന ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ വൃത്തിസ്ഥമാം അറിവിൽ അഖണ്ഡാകാര വൃത്തിയിലിരിക്കുന്ന അറിവ് ബ്രഹ്മം എന്ന് പറയാം. എന്നുവെച്ചാൽ വൃത്തിയാകുന്ന ഉപാധിയോടുകൂടിയ ബ്രഹ്മം, അല്ലെങ്കിൽ സാക്ഷാത്കാര വൃത്തി. വൃത്തി എന്ന് പറയുമ്പോൾ അത് അന്ധക്കരണ വൃത്തിയുമാണ്, അതേസമയം അത് ജ്ഞാനവുമാണ്. രണ്ടും അർത്ഥം കൊടുക്കണം. അന്ധക്കരണ വൃത്തിയുമാണത്, എന്താണ്, ജ്ഞാനവുമാണ്. രണ്ടും അതി വരണം. ഇപ്പൊ വൃത്തി എന്ന് പറയുമ്പോൾ കേവലം അന്ധക്കരണ പരിണാമമൊന്നും എടുക്കാൻ പറ്റില്ല, കേവലം ജ്ഞാനമൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോ ജ്ഞാനത്തോടുകൂടി അന്ധക്കരണ പരിണാമം, അതിനാണ് എന്ത് പറയുന്നത്? സമാധിയിലെ വൃത്തി എന്ന് പറയുന്നു. ഈ വൃത്തിസ്ഥമായ അറിവെന്ന് പറയുന്നതാണ് ഒരാളുടെ സമാധി അവസ്ഥ. ഇതൊരവസ്ഥയെക്കുറിച്ച് പറയാം. ഈ അറിവിൽ എന്ന് പറയുമ്പോൾ ആ സമാധിയിൽ എന്നർത്ഥം. ഇവിടെ ബാലകൃഷ്ണൻനായർ സാറിൻ്റെ വ്യാഖ്യാനം കണ്ടു, അതിന് സാരെടുത്തിരിക്കുന്നത് അറിവിൽ വൃത്തിസ്ഥവും വിശ്വവും ഇല്ല എന്നാണ്. ഇത് ശരിയാക്കാൻ വലിയ പാടാണ്. കാരണം അതിൻ്റെ അന്യം തന്നെ തെറ്റിപ്പോകുന്നു. വൃത്തിസ്ഥമാം അറിവെന്നുള്ളതിന് വൃത്തിസ്ഥമാന്നുള്ളതിനെ പിരിച്ചെടുത്തിട്ട് വിശ്വത്തോട് അന്വയിക്കുക എന്നൊക്കെ പറയുന്നു. അത് ഈ പദ്യത്തിൻ്റെ ആശയം കിട്ടത്തില്ല, അങ്ങനെയൊക്കെ എടുക്കുന്നു. ആ പിന്നെ ഞാൻ വിമലാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതെനിക്ക് തെറ്റിപ്പോയതാണ്. അത് ദർശനമാനയുടെ വ്യാഖ്യാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിൻ്റെ വ്യാഖ്യാനം ഞാൻ എൻ്റെ കയ്യിലില്ല, വിമലാനന്ദ സ്വാമിയുടെ. നോക്കിയാലേ പറയാൻ പറ്റും. അതുകൂടെ ആരെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളാം, നോക്കാം. ഇതിന് നല്ലൊരു വ്യാഖ്യാനം വിമലാനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ആ, പക്ഷേ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു, നോക്കാമായിരുന്നു. കാരണം അത് നേരത്തെ എഴുതിയാണ്, ഈ അവസാനം എഴുതിയാണ് ദർശനമാണ്. അവിടെയാണ് നാല് വരിയുടെ കീഴിൽ രണ്ട് മൂന്ന് വരി ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്കത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഇത് നല്ല വ്യാഖ്യാനമായിരിക്കണം. കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വ്യാഖ്യാനം, വായിച്ചിട്ടില്ല. അദ്വൈത പ്രക്രിയ അനുസരിച്ചായിരിക്കും സ്വാമി എഴുതിയിരിക്കുന്നു. അത് കണ്ടാൽ കൊള്ളാം ഇവിടെ ഉണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ, പക്ഷെ ഞാൻ വായിച്ചില്ല. ബാലകൃഷ്ണൻനായർ സാറിൻ്റെ വ്യാഖ്യാനം ശരിയാക്കാൻ വലിയ പാടാണ്. കാരണം ഇത് സമാധി എന്നുള്ള ഒരു ആശയമൊന്നും അതി വരുന്നില്ല. വൃത്തിസ്ഥമായ അറിവിൽ വിശ്വവുമില്ല. ആ സമാധി, ആ അവസ്ഥയിൽ വിശ്വമില്ല, പ്രപഞ്ചം ഇല്ല എന്ന് വെച്ചാൽ ആർക്ക്? ആ സമാധിയിലിരിക്കുന്ന ആളിനെ സംബന്ധിച്ച് പ്രപഞ്ചമില്ല, ദേഹം പോലുമില്ല. ഇതിൻ്റെ വിത്താം അവിദ്യ അതുമില്ല. ഇതിൻ്റെ വിത്തെന്ന് വെച്ചാൽ ഈ വിശ്വത്തിന് കാരണമായിരിക്കുന്ന, എന്നുവെച്ചാൽ പരിണാമി കാരണമായിരിക്കുന്ന അവിദ്യയുമില്ല. അതിനെ പരിണാമിയായും നിമിത്തമായും സ്വീകരിക്കുന്നുണ്ട്. കാരണം എന്നെടുത്താൽ മതി. വിത്ത് എന്ന് വെച്ചാൽ കാരണം, ഇതിൻ്റെ എന്ന് വെച്ചാൽ വിശ്വത്തിൻ്റെ വിത്തായ കാരണമായിരിക്കുന്ന അവിദ്യയില്ല എവിടെ? അസമാധിയിൽ. അത് ശരിയാണ്. ആരാണ് അസമാധി ഇരിക്കുന്നത്? ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രപഞ്ചമില്ല, അവിദ്യയില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്, മറ്റുള്ളവർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഭാമതികാരം ഓരോരുത്തർക്കും ഓരോ അവിദ്യയെ സ്വീകരിക്കുന്നത്. ആരാണോ സമാധി ഇരിക്കുന്ന അവർക്ക് പ്രപഞ്ചമില്ല. പ്രപഞ്ചമില്ല എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് പ്രപഞ്ചാനുഭവമില്ല. അതാണ് പ്രപഞ്ചമില്ല എന്ന് പറയുന്നത്. അവിദ്യയുടെ അനുഭവമില്ല. നമുക്കെല്ലാം അവിദ്യയുടെ അനുഭവമുണ്ട്. എങ്ങനെ എങ്ങനെയാണ് അവിദ്യയുടെ അനുഭവമുള്ളത്? ഞാൻ അജ്ഞനാണെന്നറിയുന്നതാണ്, എനിക്കറിവില്ല എന്ന് പറയുന്നതാണ് അവിദ്യയുടെ അനുഭവം. ഞാൻ അറിവില്ലാത്തവനാണെന്ന് പറയുന്നതാണ് അവിദ്യയുടെ അനുഭവം. പക്ഷേ സമാധി ഇരിക്കുന്നതാണ് അങ്ങനെ ഒരു അനുഭവം ഇല്ല. അതാണ് വൃത്യസ്തമാം അറിവിൽ വിശുവുമില്ല, ഇതിൻ്റെ വിത്താവും അവിദ്യ അതുമില്ല. വിളക്ക് വന്നാൽ എന്ന് പറഞ്ഞാൽ വെളിച്ചം വന്നാലും നിർത്തം. വിളക്കെന്ന് വെച്ചാൽ വെളിച്ചം നടക്കണം. വെളിച്ചം വന്നാലുകൂടെ പറ അസാധാരണ നമ്മൾ എന്താണ് പറയാറുണ്ട്, വിളക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വെളിച്ചം കൊണ്ടുപോകുക എന്നാണോ? സാധാരണ വെളിച്ചം കൊണ്ടുവരിക എന്ന് പറയുന്നതിന് വരും എന്ത് പറയും? വിളക്ക് കൊണ്ടുപോകുക എന്ന് പറയും. ആ രീതി പറഞ്ഞിരിക്കുകയാണ്. വെളിച്ചം വന്നാൽ അദിക്കിലങ്ങ് വിരളില്ല. ഇവിടെ ഇപ്പം വെളിച്ചം എവിടെയാണ് വന്നത്? സമാധിയിൽ വെളിച്ചമാണ്. അദിക്കിലങ്ങ് ഇരുളില്ല, ആ സമാധിയിൽ ഇരുള് ഇല്ല. ഇവിടെ അങ്ങനെ തന്നെ ഇരുട്ടുള്ള സ്ഥലത്ത് വെളിച്ചം കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാത്രി പിന്നെ അവിടെ ഇരുട്ടില്ല എന്നർത്ഥം. പിന്നെ വർത്തിവിട്ടാൽ ഉടനങ്ങ് അവിടെ ചേർക്കണം. വർത്തി വിട്ടുപോയാലെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരി പോയാൽ, തിരി തീർന്നു പോയാൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തിരി പോയാൽ. തീരുകയാണല്ലോ. തിരി തീർന്നു പോയാൽ ഉടൻ അങ്ങ് വിളക്ക് വലിയുന്നു. ഉടൻ തന്നെ അവിടെ വിളക്ക് എന്ന് വെച്ചാൽ വെളിച്ചം, വിളക്കെന്ന് വെച്ചാൽ വെളിച്ചം പൊലിയുന്നു, അണയുന്നു. ഇരുളും വരുന്നു, അവിടെ ഇരുളും വരുന്നു. അതടുത്ത സ്റ്റേജ്. എങ്ങനെ? വൃത്തി നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്തുവരും? പ്രാരബ്ധം കൊണ്ട്. അതുകൊണ്ടാണ് ഒരാൾ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നത്. അല്ല, ഒരാൾ സമാധി പോയി, സമാധി അവസ്ഥയിരിക്കുന്നു, അവിദ്യ നശിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പറഞ്ഞു അനുസരിച്ചാണെങ്കിൽ അവിദ്യ നശിക്കുമ്പോൾ തന്നെ വൃത്തിയും നശിക്കുന്നു. പിന്നെ അയാൾക്ക് ബോധം വരില്ലല്ലോ. ബോധം വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരാളിങ്ങനെ ഇരുന്ന് സമാധിയായ സമാധി അവസ്ഥയിലെത്തി, അയാളിൽ എത്തിയെന്ന് പറഞ്ഞാൽ അയാളുടെ ബ്രഹ്മാകാര വൃത്തി ഉണ്ടായി, അവിദ്യയും നശിച്ചു, വൃത്തിയും നശിച്ചു. പിന്നെ അയാൾ അയാൾക്ക് പിന്നെ ഈ പ്രപഞ്ചമില്ല. അത് നമുക്ക് വേണമെങ്കിൽ അയാൾ മുക്തനായി എന്ന് പറയാം. പിന്നെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്നാൽ എന്താ പ്രശ്നം? അങ്ങനെ ആയിക്കോട്ടെ, എന്താ കുഴപ്പം? എന്താ തട്ടിപ്പോട്ടെ? അതെന്താ മുക്തനായി നീ തട്ടിപ്പോകുന്നതാണ്? അതിനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. എന്താ പ്രശ്നം? എന്താ പ്രാരബ്ധം തീർന്നു? എന്തിനാ പ്രാരബ്ധത്തെ കൊണ്ട് നടക്കുന്നു? എന്നാന്ന് വെച്ചു എന്താ കുഴപ്പം? സിമ്പിളാണ് ഉത്തരം. ഉണ്ട് കുഴപ്പമുണ്ട്, സിമ്പിളാണ് ഉത്തരം. ഈ സമാധിയെ കുറിച്ച് പറയാൻ പിന്നെ ഒരാൾ ലോകത്തുണ്ടാകത്തില്ല, ഉണ്ടാവും. ഇത് എഴുതി വയ്ക്കുന്ന പിന്നെ ആരെഴുതും? ലോകത്താരെങ്കിലും പിന്നെ സമാധിയെ കുറിച്ച് അറിയൂ? ഗുരു ഉണ്ടാവോ? ശിഷ്യന്മാരുണ്ടാവോ? എല്ലാം നിലച്ചു. എങ്ങനെ? അല്ല, തിരിച്ചു വരുന്ന കാര്യമേ ചോദിക്കുന്നു, മറ്റെവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതിന് ഇതിന്റെ സമാധാനമല്ലേ ആദ്യം പറയുന്നത്? തിരിച്ചു വന്നില്ലെങ്കിൽ സമാധിയിൽ ഒരാൾ സമാധിയിൽ നിന്നും വീണ്ടും എന്താണ് പ്രപഞ്ചവും അവിദ്യയൊക്കെ അയാൾക്കുണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരവാണ് ആദ്യം അറിയേണ്ടത്. വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധിയെക്കുറിച്ച് ആ ഒരാൾ മാത്രമേ സമാധിയുടെ അനുഭവം അയാൾക്കേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ലോകത്തൊരു മനുഷ്യർക്കും എന്താണ് സമാധിയെക്കുറിച്ച് പറയാൻ പറ്റില്ല, നമുക്കൊന്നും ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ആളുകടിയായി. ഈ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചവരെ കുറിച്ച് പറയും. പൊട്ടാസ്യം സൈനൈഡ് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ, അത് ശരിക്ക് കഴിച്ചാൽ, അത് തന്നെ ശരിക്ക് കഴിച്ചാൽ മനസ്സിലായോ? അത് എഴുതി വെച്ചിട്ട് മരിച്ചല്ല ഒരാള്. ഒരാള് എന്താണ് അബദ്ധത്തിൽ അയാളെ ബാൾ പെന്നുകൊണ്ട് അതിൽ തൊട്ട് തൊട്ടിട്ട് അയാൾ എന്ത് ചെയ്തു? അബദ്ധത്തിൽ അത് നാക്കി തൊട്ടു. ശകലം നാക്കി പറ്റിയതേ ഉള്ളൂ. വളരെ ചെറിയ ഡോസാണ് വിഷത്തെ നിർണ്ണയിക്കുന്നത്. ഡോസ് കുറഞ്ഞ ഒന്നും വിഷമില്ല, ഡോസ് കൂടിയായാലും വിഷമാണ്. അപ്പോ പോയിസൺ എന്ന് പറയുന്നത് എന്തിൻ്റെ ഡോസാണ്? വളരെ ചെറിയ അളവിൽ തൊട്ടപ്പോൾ അയാൾക്കൊരു പിന്നെ ചേർപ്പ് അയാളൊരു കത്തെഴുതി വെച്ചു. എന്നുവെച്ചാൽ അത് മരിക്കുന്ന അളവിൽ അയാൾ കഴിച്ചില്ലെന്നേ ഉള്ളൂ. അല്ല, കഴിച്ചിട്ട് എഴുതി വെച്ചാൽ അത്. കേരളത്തിൽ തന്നെ ഒരു മലയാളി തന്നെയാണ്, ഒരു സ്വർണ്ണപ്പണിക്കാരൻ തന്നെയാണ്. അപ്പൊ അതങ്ങനെയാ സംഭവിച്ചു. അത് അബദ്ധത്തിൽ അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം സയനൈഡ് അടുത്ത് വെച്ചിട്ട് ഇയാൾ എഴുതിക്കൊണ്ടിരുന്നപ്പോ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു? ഇതെടുത്തൊന്ന് വായത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ശകലം അതി അതായത് കലർത്തുന്നതിന് വേണ്ടി അതി തൊട്ടിരുന്നു. അപ്പോൾ ഒരു ചെറിയ അളവിൽ എന്ത് ചെയ്തു? വളരെ ചെറിയ അളവിൽ ആക്കിത്തൊട്ട്. അപ്പൊ പാമ്പ് തന്നെ കടിക്കുന്നു, പക്ഷെ വളരെ കുറവാണെങ്കിൽ നമ്മൾ മരിക്കത്തില്ല. ആ നമ്മൾ മരിക്കത്തില്ല, കൂടിയ അളവിൽ വരുമ്പോഴാണ് കൊല്ലുന്നത്. എല്ലാം അങ്ങനെ. ആ എന്തും കൂടുതൽ എന്തായാലും വെള്ളം, വെള്ളം എന്ന് പറയുന്നത് കൂടുതൽ കുടിച്ചാൽ അത് വിഷമാണ്, നമ്മൾ ചത്തുപോകും. ഓക്സിജൻ പ്രാണവായുവാണ്, പക്ഷെ കൂടുതൽ ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അപ്പൊ അതുപോട്ടെ, അതുപോലെ ഈ സമാധി ഇങ്ങനെ ഒരാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തീർന്നു കഴിഞ്ഞാൽ എന്ത് വരും? പിന്നെ ഉണ്ടായില്ലെങ്കിൽ സമാധിയെക്കുറിച്ച് പറയാനില്ലാതെ വരും. അപ്പൊ സമാധിയെക്കുറിച്ച് പിന്നീട് ആൾക്കാർ പറയണം, അതിന് വേണ്ടിയിട്ടാണ് ഒരു സൂത്രം കണ്ടുപിടിച്ചത്. എന്താണോ പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നിനെ കൊണ്ടുവന്നത് അതിന് വേണ്ടിയിട്ടാണ്. പ്രാരബ്ധത്തെ കൊണ്ടുവച്ച അതാണ്. പൂർവവാസനകൾ കൊണ്ട് വീണ്ടും എന്തുവരും? പ്രപഞ്ചം പഴയതുപോലെ തോന്നും. എല്ലാ ശാസ്ത്രങ്ങളും ഇങ്ങനെ തന്നെ പറയുന്നു, ഗുരുദേവൻ എഴുതിയിട്ടുള്ളത് ആണ് പറയുന്നതൊക്കെ. സമാധിയുടെ വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ പിന്നെ എന്താണ് ചരമവൃത്തി വന്നു, അവിദ്യ നശിച്ചു, അതും നശിച്ചു, പിന്നെ എന്തിനാ ഇത് വീണ്ടും വരുന്നത്? അവിടെ തീർന്നാൽ പോരെ. പക്ഷെ വീണ്ടും കൊണ്ടുവന്നാലേ ഇതൊക്കെ പിന്നെ നമുക്ക് പറയാൻ പറ്റും. വാചമണി അടങ്ങണമെങ്കിൽ എന്ത് വേണം? അതായത് ഈ സമാധി കുറിച്ച് എന്താണോ നമ്മളീ പറയുന്നതൊക്കെ വാചകമാടിയാണെന്ന് ആൾക്കാർ പറയും. ഇവർക്ക് സമാധിയുടെ അത് തന്നെ, നമ്മളീ പറയുന്നതൊക്കെ വാചകമാടിയാണെന്ന് ആൾക്കാർ പറയും. വാചകമാടിയാണ്, അല്ല ശരിക്കുള്ള സമാധി അവർ പറയുകയാണെങ്കിൽ പിന്നെ അനുഭൂതി എന്ന് അവർക്ക് പറയാനും പറ്റത്തില്ല, എനിക്ക് സമാധി ഉണ്ടായെന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ പറയുകയാണ്, എന്താണ് എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ വാചമടിയാണ്, എനിക്ക് അനുഭൂതി ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അനുഭൂതി ഉണ്ടായാൽ തീരണം, അപ്പോൾ വെടിയാകും. അപ്പം വീണ്ടും പറയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അനുഭൂതിയായാലും ശരി വാചമടിയായാലും വീണ്ടും പറയാൻ വേണ്ടി എന്ത് പറയുന്നു? എൻ്റെ പിന്നിലൊരു സംസ്കാരമുണ്ട്, അത് നശിക്കുന്നില്ല, ബാക്കിയെല്ലാം നശിക്കും. അപ്പം അതിനെ അവിടെ കൊണ്ടുവയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സമാധിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അനുഭൂതിയായാലും ശരി നമ്മൾ വാചകോടിയായാലും ശരി ഫലത്തിലൊന്നു തന്നെ. എന്തുകൊണ്ട്? എല്ലാം നശിച്ചാലും നശിക്കാത്തതുണ്ടെന്ന് അംഗീകരിച്ചാലേ അനുഭൂതി എന്ന് പറയാനും പറ്റും, വെറുതെ നമ്മളെപ്പോലെ ഇരുന്ന് വാചകോടിക്കാനും പറ്റും. മനസ്സിലായോ? പിന്നെ ഈ പറയുന്ന തട്ടിത്തട്ടി പെരുക്കി പെരുവളിയാക്കുന്ന സമാധി എത്തുന്നതുവരെയുള്ള കാര്യമുണ്ട്. സമാധി ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ ഉണ്ടാവും. ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് സംസ്കാരം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് എന്ത് ചെയ്യണം? ഈ സാക്ഷാത്കാരം വരെ എത്തുന്ന കാര്യമാണ് പറയുന്നത്. തട്ടിത്തട്ടിത്തട്ടി പെരുവളി എന്ന് പറയുന്നത് ഈ സാക്ഷാത്കാരത്തെയാണ്. അഖണ്ഡാകാര വൃത്തിയാണ് എന്ന് പറയുന്നത്. പെരുവളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ വെളിച്ചം, വലിയ അറിവ്. വെളിച്ചം എന്ന് വെച്ചാൽ അറിവ്. അപരോക്ഷ സാക്ഷാത്കാരം അതിനെയാണ് പറയുന്നത്. അവിടെ ക്രമേണ അവിടെ എത്തിച്ചേരണം എന്നാണ്. അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തിയാ വരില്ലെന്നാണ് പറയുന്നത്. പ്രാരബ്ധത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ പറയുന്ന എന്താണ്? ഈ സാക്ഷാത്കാരത്തിന് ശേഷം തിരിച്ചു വന്നേ ഒരാൾക്ക് സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയാൻ പറ്റും. എനിക്കിങ്ങനെ ഒരു ഭയങ്കര സാക്ഷാത്കാരം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അവിടെ പോയിട്ട് തിരിച്ചു വരാതെ പറയാൻ പറ്റൂ? ശ്രീകൃഷ്ണദർശനത്തെക്കുറിച്ചല്ല എന്ന് പറയുന്നത്, അത് ഈ പറയുന്ന അഖണ്ഡാകാര വൃത്തിയെക്കുറിച്ചല്ല. ശിവനെ കൃഷ്ണനെ ആരെങ്കിലുമൊക്കെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല. മനസ്സിലായോ? അത് കുട്ടിച്ചാത്തന വേണമെങ്കിലും സാക്ഷാത്കരിക്കാം, അതൊന്നുമല്ല വിഷയം. ഇവിടെ പറയുന്ന അഖണ്ഡാകാര വൃത്തിയെക്കുറിച്ചാണ്. അങ്ങനെ ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിച്ചു എന്ന് വിചാരിച്ച് അവിദ്യയും വിശുവൊന്നും നശിക്കുന്നതല്ല. ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അവിദ്യയെ നശിക്കുന്ന സാക്ഷാത്കാരത്തെക്കുറിച്ചാണ്. അതൊരു ദർശനം. സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അവിദ്യയും പ്രപഞ്ചവും നശിക്കണം. ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? ദേവതകളെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. സമാധി തുടരില്ലല്ലോ. തുടരുമെന്നാരും പറഞ്ഞു? വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത ക്ഷണം അവിദ്യയും നശിക്കുന്നു, വൃത്തിയും നശിക്കുന്നു, വീണ്ടും വരികയാണ്. പിന്നെ തുടരുന്ന പ്രശ്നമില്ല. വീണ്ടും തുടരണമെങ്കിൽ എന്ത് വേണം? വീണ്ടും വൃത്തി ഉണ്ടാവണം. വീണ്ടും വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വരും? വീണ്ടും ഇത് തന്നെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാളവണ്ടി ഓടി പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അത് അങ്ങനെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അയാളുടെ അഭ്യാസത്തിൻ്റെ സംസ്കാരം അനുസരിച്ചേ പറ്റും. അതിനെയാണ് പറയുന്നത് അഖണ്ഡ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഏതോ അതിനെയാണ് എങ്ങനെ? അതാണ് ഇപ്പൊ പറയുന്നത്. ആരുമില്ലേ? തൊട്ടു മുന്നോരുള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്തോന്ന്? പിന്നെ പല പല പലതരത്തിലുള്ള സമാധികളെ കുറിച്ച്, ആനന്ദ, അസ്മിത, അതൊക്കെയല്ലേ യോഗശാസ്ത്രത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പഠിച്ചതല്ലേ? വിതർക്ക, വിചാര, ആനന്ദ, അസ്മിത, പല പല സമാധികളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇവിടെ അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഏ അതും ഈ ബ്രഹ്മയത്ത് വരൻ വരിയാൻ വരക്ഷൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം അതാണ് നമ്മളിവിടെ പറയുന്നത്. പോയിട്ട് തിരിച്ചു വന്നാണ് എല്ലാം പറയുന്നതെന്ന്. പൂർണ്ണമായിട്ടും ചത്തുവും പിന്നെ പറയാനില്ല ആളില്ല. ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. പൂർണ്ണമായ അവസ്ഥയെന്ന് വെച്ചാൽ എന്താണ്, പ്രാരബ്ധം ക്ഷണി ക്ഷയിക്കുമ്പോഴത്തേക്ക് ആൾ ചത്തുപോകും. പിന്നെ പിന്നെ പ്രാരബ്ധം അത് വേറെ, അത് വേറെ വിഷയം, അതൊക്കെ മറ്റു കാര്യങ്ങൾ. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് വഴിമാറിപ്പോരും. ഏത് പൂർണ്ണമായ സമാധി? ഇതല്ല, എല്ലാം പൂർണ്ണം തന്നെ. പൂർണ്ണമല്ലാത്ത സമാധിയില്ല. അവിദ്യ ഓരോ സമാധിയിലും അവിദ്യ പൂർണ്ണമായും ക്ഷയിക്കുകയാണ്, വീണ്ടും വരുന്നു എന്നേ ഉള്ളൂ. വരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, വീണ്ടും വരാതിരിക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം പ്രാരബ്ധം നശിച്ചെന്നാണ്. അത് സമാധിയുടെ പൂർണ്ണതയല്ല. ഏത് അല്ല, ഇങ്ങനെ ഈ സമാധി ഉണ്ടെന്ന് പറയുന്ന ആൾ ചത്തുപോകുന്നു, അപ്പൊ പറയുന്നു ഇയാൾക്ക് പൂർണ്ണ സമാധി എത്തി ചത്തന്നു. മറ്റുള്ളവരാണ് പറയുന്നത്, ആണ് മറ്റുള്ളവരാ പറയുന്നു ഇത്രയും കാലം സമാധി ചെയ്തുകൊണ്ടിരുന്നാൾ ഇപ്പൊ എന്താ ചത്തുപോയത്? അത് പ്രാരബ്ധം കഴിഞ്ഞു. ആ ശരീരം എടുക്കുന്ന പ്രാരബ്ധം കൊണ്ടാണ്. പ്രാരബ്ധം തീർന്നപ്പോ ചത്തുപോയി എന്ന് മറ്റുള്ളവർ പറയും. അയാൾക്ക് പറയാൻ പറ്റുമോ ചത്ത ആളിന്? ഇതല്ല കാര്യം, അയാളെ തന്നെ പറയണോ ചത്തിട്ട്? പിന്നെ ആ മറ്റുള്ളവരാ പറയുന്നത്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് പറയാം? ഇയാൾക്ക് പറയാം എന്താണ്, ഞാൻ സമാധി പോയി, സാക്ഷാത്കാരം ഉണ്ടായി. സാക്ഷാത്കാരത്തിന് പല സ്വഭാവമില്ല, അതൊന്നു തന്നെ. കാരണം എന്താണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമാണ്, അതിന് വ്യത്യാസമില്ല. പക്ഷെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എനിക്ക് പ്രപഞ്ചാനുഭവം ഉണ്ടായി. എന്റെ സമാധി നഷ്ടപ്പെട്ട് ഞാൻ പ്രപഞ്ചാനുഭവം ഉണ്ടായി. വീണ്ടും ഞാൻ എന്ത് ചെയ്തിരുന്ന് അഭ്യസിച്ച് വീണ്ടും സാക്ഷാത്കാരത്തിൽ പോയി, വീണ്ടും നഷ്ടപ്പെട്ടതാ, വീണ്ടും പ്രപഞ്ചാനുഭവം ഉണ്ടായി. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊണ്ടിരിക്കും നമ്മളെടുത്ത്. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എന്ത് ചെയ്യും, ഇയാൾ തട്ടിപ്പോവും. അപ്പൊ നമ്മൾ പറയും തട്ടിപ്പോയാ, അതെന്ത്, പ്രാരബ്ധം കഴിഞ്ഞ് പിന്നെ സമാധിയിൽ നിന്ന് തിരിച്ച് പ്രപഞ്ചബോധത്തിലേക്ക് വന്നില്ല. ഇത്രയാണ് സംഗതി. ഇത് കൂടുതലൊന്നും ആർക്കും പറയാനില്ല. മനസ്സിലായോ? ഈ ഞാൻ ഈ പറഞ്ഞ കൂടുതൽ ഇതിനകത്ത് പറയാൻ ഒന്നുമില്ല. വെറുതെ കിളച്ച് നാശമാക്കരുത് ആരോഗ്യങ്ങളെ. എത്ര കിളച്ചാലും ഇത് കൂടുതലൊന്നും കിട്ടത്തില്ല. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. സമാധി എന്ന് പറയുന്നത് ഏത് എന്താണ്, കുടി കെട്ടിയവൻ വന്നാലും ശരി, ഇതിനപ്പുറമൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് സമാധി. പിന്നെ ഓരോരുത്തരുന്ന് ഭാവനയിൽ ഓരോന്നിങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കിറുക്കാണ്, അത് സമാധിയല്ല. കിറുക്ക് വിട്ടുള്ള സമാധിയെക്കുറിച്ച് പറഞ്ഞ ഈ അത് സമാധിയാണോ കിറുക്കിനാണോ വ്യാഖ്യാനിക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കിറുക്കിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, സമാധി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ സമാധിയെ വ്യാഖ്യാനിക്കുന്ന കാര്യം പറയുന്നത്. കിറുക്കിനെ വ്യാഖ്യാനിക്കുന്നവരാണെങ്കിൽ അവരോട് നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റില്ല, അവരോട് നമുക്ക് മറുപടി പറയാനും പറ്റില്ല. അത് വേറെ വിഷയമാണ്. മനസ്സിലായോ? അപ്പൊ ഗുരുദേവൻ ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്ത് വരൻ മരിയാൻ വരക്ഷണൻ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ എന്താണ്, യോഗവാസിഷ്ഠത്തെ എഴുതി വെച്ചിരിക്കുന്നത് ഗുരുദേവൻ അതുപോലെ പകർത്തി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഉണ്ട്. ഈ പറയുന്ന ഈ ഇത്രയും കാര്യം വാസിഷ്ഠത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ഗുരു അതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ് ആണ് പറയുന്നത്. ഗുരുവിൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് വേറെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ പറയുന്നതും മറ്റ് ഗ്രന്ഥങ്ങളെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. വാസിഷ്ഠത്തിൽ ഇല്ലെന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? വാസിഷ്ഠം ഇപ്പോഴും കിട്ടുന്ന സാധനമാണ്, അതിനകത്തുള്ളതാണ്. അതതുപോലെ എഴുതിയിരിക്കുകയാണ്. എന്നാൽ അത് വ്യാഖ്യാനിച്ച പലർക്കും, ഈ ദർശനമാല വ്യാഖ്യാനിച്ച ഒത്തിരി പേർക്ക് അറിയത്തില്ലായിരുന്നു ഇത് വാസിഷ്ഠത്തിലുള്ളതാണെന്ന്. അടുത്ത കാലത്ത് കഴിഞ്ഞത് ആൾക്കാർ മനസ്സിലാക്കിയത് വാസിഷ്ഠത്തിലുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ സമാധിയുടെ വ്യാഖ്യാനങ്ങളാണ് എന്ന് ഞാൻ പറയുന്ന അതുകൊണ്ടാണ്. ഗുരു വ്യാഖ്യാനിച്ചിരിക്കുക തന്നെ ചെയ്യുന്നത്, ഒരു ഗ്രന്ഥത്തിലുള്ളതിനെ ഗുരു വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് പിടിക്കത്തില്ല, പക്ഷെ നമുക്ക് വാസ്തവം അതുപോലെ പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ അന്വേഷിക്കും പഠിക്കുകയും ചെയ്ത് വേസ്റ്റായി പോകും, അങ്ങനെ വരാൻ പാടില്ലല്ലോ. വാസിഷ്ഠത്തിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതും നിങ്ങളിപ്പോ ഭാവതി പഠിപ്പിക്കുക, ഇതിൻ്റെ വിശദീകരണങ്ങളെല്ലാം അവിടെ ഉണ്ട്, പലതരത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ശരി ശരി ശരി ശരി.